മറ്റൊരു സൃഷ്ടിക്ക് ശേഷം ഒന്നും മനസ്സിലാക്കണം. ഈ സൃഷ്ടിക്ക് മുമ്പ് എന്ന് പറയുന്നത് രണ്ട് സൃഷ്ടികൾക്കിടയ്ക്കുള്ള കാലമാണ്, ഒരവസ്ഥ. രണ്ട് സൃഷ്ടികൾക്കിടയ്ക്കുള്ള അവസ്ഥയാണെന്ന് പറയുന്നത് സൃഷ്ടിക്ക്. അത് മനസ്സിലായെന്നെങ്കിൽ ഇത് മനസ്സിലാകത്തില്ല. ഇത് അദ്വൈതത്തിന്റെ നിലപാടാണ്. എല്ലാ ഗ്രന്ഥങ്ങളിലും അങ്ങനെ തന്നെ പറയും. അതിന് പ്രളയം എന്ന് പറഞ്ഞു. പ്രളയം എന്ന് പറഞ്ഞാൽ ഇപ്പം നടക്കുന്ന പ്രളയമല്ല, പിന്നെന്താണ്? എല്ലാം ലയിച്ചിരിക്കുന്ന ഒരു ലയമാണ്. ലയം പ്രളയം. ഇപ്പൊ ലയിച്ചിരിക്കുന്ന അവസ്ഥ അതാണ്. അപ്പൊ ഈ സൃഷ്ടിപ്രവാഹത്തെ പ്രവാഹാനാദി എന്നാണ് അദ്വൈതികൾ പറയുന്നത്. പ്രവാഹാനാദി എന്ന് പറഞ്ഞാൽ അതൊരു പ്രവാഹം പോലെ അനാദിയായിരിക്കും. അത് അനാദി എന്ന് പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞു. എന്താണോ ആദ്യം കുറിച്ച് അറിയാനോ പറയാനോ കഴിയത്തില്ല. ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പല ചോദ്യങ്ങളും വരും. അതിനു മുമ്പ് എന്താണ്, എങ്ങനെയാണ് ആദ്യം ഉണ്ടായത്, ഇല്ലയും അപ്പൊ അറിയാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് അത് അനാദിയായിരിക്കുന്നത്. അതിൽ ആ അനാദിയിൽ ഒരു സൃഷ്ടി കഴിഞ്ഞ് അടുത്തൊരു സൃഷ്ടി തുടങ്ങുന്നതിന് മുമ്പുള്ള അവസ്ഥ ഞങ്ങളുടെ പറയുന്നത് അഗ്രേ എന്ന് പറയും. അല്ലാതെ സാധാരണ ധരിച്ചിരിക്കുന്ന സൃഷ്ടിക്ക് മുമ്പുള്ള ഒരു കാര്യം പറയാൻ, എല്ലാ സൃഷ്ടിക്കും മുമ്പുള്ള കാര്യം അങ്ങനെയല്ല, അപ്പൊ സാധ്യമല്ല. അത് പ്രത്യേകം മനസ്സിലാണ്. അസത്തെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അടുത്ത പദ്യത്തിൽ ഗുരു തന്നെ പറയുന്നത് എന്താണ്? വാസനാമയം. വാസനാരൂപത്തിലിരുന്നു വെച്ചാൽ ഇന്നിപ്പം നമ്മൾ കാണുന്നത് പോലെ അല്ല. ഇതെല്ലാം ലയിച്ചിരിക്കുന്ന ഒരു സൂക്ഷ്മരൂപം തന്നെയാണ് വാസനാരൂപം. ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാകുന്നതിന് കാരണമായിരുന്ന ഒരു സൂക്ഷ്മം. അത് ഈ ജഗത്ത് ഈ പ്രപഞ്ചം മുഴുവൻ അവിടെ എങ്ങനെയിരുന്നു? എല്ലാം ലയിച്ചിരുന്നു. അത് എവിടെയാ ലയിച്ചിരുന്നത്? ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ അവിടെ ഈശ്വരൻ പരമേശ്വരനും ലയിച്ചിരുന്നു. അവിടെ ലയിക്കാത്ത ഒരാളുണ്ടായിരുന്നു. ആരാണ്? പരമേശ്വരന് ലയമില്ല. ഉത്പത്തി പരമേശ്വരൻ ലയിച്ചു എന്ന് പറഞ്ഞാലും അത് ചോദ്യങ്ങൾ വരും. അപ്പൊ പരമേശ്വരൻ എങ്ങനെയുള്ള ആളാണ്? പരമേശ്വരൻ ലയിക്കാൻ പറ്റും. അപ്പൊ അതിന് പറയും പരമേശ്വരന്റെ മായയിൽ ലയിച്ചിരുന്നു. പരമേശ്വരന്റെ മായയിൽ കുഴപ്പമില്ല. മായയ്ക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ മായയ്ക്കിരുന്നോട്ടെ. പരമേശ്വരൻ ദോഷരഹിതന. അതായത് ഇപ്പോ കുറച്ച് മണ്ണെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ചു. മണ്ണെടുത്ത് വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ ഗുണവും ദോഷവും എല്ലാം എവിടെ വരും? വെള്ളത്തിലും വരും. നാറുന്ന മണ്ണാണെങ്കിൽ വെള്ളവും നാറും. കറുത്ത മണ്ണാണെങ്കിൽ വെള്ളം കറുക്കും. വെളുത്ത മണ്ണാണെങ്കിൽ വെള്ളം വിളക്കും. മണ്ണിന്റെ എല്ലാ ദോഷങ്ങളും വെള്ളത്തിൽ വരും. ഈ കാണുന്ന ഈ പ്രപഞ്ചം ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്നു ഈ പ്രപഞ്ചം. ഇതിനകത്ത് എല്ലാ നന്മകളുമുണ്ട്, എല്ലാ തിന്മകളുമുണ്ട് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചം അങ്ങോട്ട് ലയിച്ച് പരമേശ്വരൻ അങ്ങ് ലയിച്ചു കഴിഞ്ഞാൽ എന്ത് വരും? പരമേശ്വരനും ആ മോശമാണ്. അതുകൊണ്ട് പരമേശ്വരനിൽ ഇതങ്ങോട്ടങ്ങ് നേരിട്ട് ലയിക്കത്തില്ല. പരമേശ്വരനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒരു സാധനമുണ്ട്. എന്താണ്? മായാശക്തി. അപ്പൊ ഈ പ്രപഞ്ചം മുഴുവൻ ലയിച്ചിരിക്കുന്നത് ശരിക്കും പരമേശ്വരനല്ല, പിന്നെയോ പരമേശ്വരന്റെ മായാശക്തിയിൽ അങ്ങനെ ലയിച്ചിരിക്കുന്നു. അതിൽ നിന്ന് പ്രകടമാകും. അപ്പോ ഈ മായ എന്ന് പറയുന്ന ഒന്നിനെ അവിടെ സ്വീകരിക്കുന്നത് പരമേശ്വരനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എല്ലാ നാശവും എവിടെ വരും? പരമേശ്വരൻ. പരമേശ്വരൻ എന്ന് വെച്ചാൽ പൂർണ്ണനാണ്. പരമേശ്വരനിൽ അപൂർണത ഒന്നുമേ പാടില്ല. അപ്പൊ പൂർണനായിരിക്കുന്ന, പരിശുദ്ധനായിരിക്കുന്നു, പവിത്രനായിരിക്കുന്നു പരമേശ്വരൻ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പരമേശ്വരന്റെ സൃഷ്ടി അതുപോലെ ആയിരിക്കില്ലേ? അല്ലേ? അല്ലേ? സാധാരണ ആൾക്കാർ ദേഷ്യം വരുമ്പോൾ ചോദിക്കാറില്ല, നീ ഏത് തന്തയ്ക്ക് പിറന്നാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമെല്ലാം നിന്റെ കുഴപ്പമൊക്കെ എവിടെ നിന്ന് വന്നു? എന്റെ തന്തയിൽ നിന്നൊന്നും പറഞ്ഞ് പറയുന്നത്. അതുപോലെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നന്മ മാത്രമുള്ളതാണ്, സർവ തിന്മകളും ഇതിനകത്തുണ്ട്, നന്മയും ഉണ്ട്. ഇത് എന്റെ തന്തയായിട്ട് നമ്മൾ ആരെ പറയുന്നു? ഈശ്വരനെ. അപ്പം ആരെങ്കിലും ചോദിച്ചാൽ അതിശയം ഉണ്ടാകും, നീ ഏത് തന്തയ്ക്കാ പറഞ്ഞു? ഉണ്ടാ ചോദിച്ചുകൂടി ആർക്ക്? ആരോട് ചോദിക്കും? പ്രപഞ്ചത്തിനോട് ചോദിക്കും. ഇത്തരം വൃത്തികെട്ട പ്രപഞ്ചമേ, നീ ഏത് തന്തയ്ക്കാ പറഞ്ഞു? അപ്പോ ദോഷമൊക്കെ ആർക്ക് വരും? പിതാവിന് വരും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? പിതാവിനെ പ്രൊട്ടക്ട് ചെയ്യണം. പിതാവ് പറയും ഇതൊക്കെ അവളുടെ ദോഷമാണ്, വളർത്തിയതിന്റെ ദോഷമാണ്, ആരുടെ? തള്ളയുടെ ദോഷമാണ്. അല്ല, എന്റെ ദോഷമൊന്നും. എന്നാലും പറയും പിതാവ് പറയും. അതുപോലെ തന്നെ ഇവിടെ എന്ത് പറയും? ഈശ്വരന് ഒരു കുഴപ്പമില്ല. ഈ കാണുന്ന എല്ലാ വൃത്തികളും എവിടെ നിന്നു? മായയിൽ നിന്നു ഒന്നാണ്. ഈശ്വരീയത ഇല്ലാത്ത എന്തൊക്കെ ഇവിടെ കാണുന്നുണ്ടോ അതെല്ലാം മായയിൽ നിന്നും. എന്നാൽ ഇതിൽ എന്തെങ്കിലും നന്മകൾ കാണുന്നുണ്ടെങ്കിൽ അതൊക്കെ എവിടെ നിന്ന് വന്നത്? ഈശ്വരൻ. അത് സാധാരണ അങ്ങനെയാണ്. എന്തെങ്കിലും ഈശ്വരൻ ഇന്നലെ ചോദിച്ചല്ലേ ഈശ്വരന്റെ ലിംഗം ഏതാണ്? പുല്ലിംഗമാണ്. അല്ലേ? പുരുഷൻ. മായ എന്ന് പറഞ്ഞാലോ? സ്ത്രീലിംഗമാണ്. മായ, പര, അപര ഇതെല്ലാം സ്ത്രീലിംഗമാണ്. പ്രകൃതി പ്രധാന വഴി, ബാക്കിയെല്ലാം സ്ത്രീലിംഗമാണ്. അപ്പൊ ഇത് ഈ വേർതിരിവ് പണ്ടേ ഉണ്ട്. എല്ലാ നന്മകളും ക്രെഡിറ്റുകളും ആർക്കാണ്? പുരുഷന്. എല്ലാ തിന്മകളും പോരായ്മകളും സ്ത്രീക്ക്. പണ്ടേ ഉണ്ടാക്കി വെച്ചാണ്. എല്ലാ മതങ്ങളിലും അങ്ങനെയാണ്. പുരുഷന്റെ ആ സ്റ്റാറ്റസ് ഒരിക്കലും സ്ത്രീക്ക് കൊടുക്കത്തില്ല. പഴയ ഒരു രീതിയാണ്. അതുകൊണ്ട് ഇവിടെയും ഒരു സ്ത്രീയുണ്ട്. ആരാണ് ആ സ്ത്രീ? മായ. ആ മായയ്ക്കാണ് ഇതിന്റെ എല്ലാ ദോഷത്തിന്റെ ഉത്തരവാദിത്വം. പുരുഷനാണെങ്കിലും അവിടെ പരമപരിശുദ്ധനായി തന്നെ ഇരിക്കും. അതുകൊണ്ട് ഇത് ഞാനിത് എടുത്തു പറയുന്ന കാര്യം എന്താണ്, നമ്മുടെ വ്യാഖ്യാതാക്കൾ ഒരാൾ ഭാസ്കരനെ പോലെയുള്ളവരൊക്കെ പറയും, ഡോക്ടർ ഭാസ്കർ, ഏ ഇതെങ്ങനെ അദ്വൈതത്തിൽ ശരിയാവും, ഈശ്വരൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലൊക്കെ ഇതെങ്ങനെ സംഭവിക്കും, അസത്വം എന്ന് പറഞ്ഞു അത് തന്നെ ശരിയല്ല, ഇതൊക്കെ എങ്ങനെ അദ്വൈതകളിതൊക്കെ എങ്ങനെ ശരിയാക്കും എന്നാണ്. അത് അദ്വൈതം മനസ്സിലാകാത്തതുകൊണ്ടാണ്, അദ്വൈതം ഇതെല്ലാം ഏതും ശരിയാക്കും, അദ്വൈതത്തിന് ശരിയാക്കാൻ വയ്യാത്ത ഒരിടപാടും ഇല്ല. അദ്വൈതത്തെ കുറിച്ച് പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് അസത്വം എന്ന് പറഞ്ഞാലും സത്വം എന്ന് പറഞ്ഞാലും ഒക്കെ ശരിയാക്കും. അതൊക്കെ വ്യാഖ്യാന സാമർത്ഥ്യമാണ്, വ്യാഖ്യാന സാമർത്ഥ്യമാണ് അദ്വൈതം. അദ്വൈതം എന്ന് പറയുന്നത് തന്നെ എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്, എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്, കേട്ടില്ല, അദ്വൈതം എങ്ങനെയാണ് രൂപപ്പെടുത്തിയത്, ആ വ്യാഖ്യാനത്തിലൂടെയാണ്, വ്യാഖ്യാനത്തിലൂടെയാണ് ഇതെല്ലാം പറയുന്നത്. വ്യാഖ്യാനത്തിൽ ചർച്ച ചെയ്ത് വിശദീകരിച്ച് മനനം ചെയ്ത് ആണ് പറയുന്നത്. എല്ലാം വ്യാഖ്യാന സാമർത്ഥ്യമാണ്. സത്യം എന്ന് പറഞ്ഞാലും വ്യാഖ്യാന സാമർത്ഥ്യമാണ്, അസത്യം എന്ന് പറഞ്ഞാലും വ്യാഖ്യാന സാമർത്ഥ്യം. അല്ല, ഇത് വെറും വെളിപാടല്ല. വെളിപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെളിപാടാണെങ്കിൽ, വെളിപാട് നിങ്ങൾ വെളിപാട് പറയുന്ന കണ്ടിട്ടുണ്ടോ? വെളിപാട് ഞങ്ങളുടെ നാട്ടിൽ കോമരം എന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ തുള്ളലെന്ന് പറയും. അവരിങ്ങനെ ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറയും, നീ മനസ്സിലായോ ഞാൻ ആരാണെന്ന് ഇങ്ങനെ പറയും. അതാണ് വെളിപാട്. ആ വെളിപാട് പറഞ്ഞാൽ അത്രയും അത് അങ്ങനെ വിശ്വസിക്കുന്ന കുറച്ച് പേർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റും, ബാക്കിയുള്ളവർക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇത് വെളിപാടല്ല, ഇത് ഒരുപാട് വ്യാഖ്യാനിച്ച് വിചാരം ചെയ്ത് പറയുന്ന കാര്യങ്ങളാണ്. ഔദ്യോഗികയുടെ വ്യാഖ്യാനം ഉണ്ടോ എന്ന് മുമ്പ് തന്നെ ആൾക്കാരത് വ്യാഖ്യാനം ചെയ്ത് വിചാരം ചെയ്ത് പറഞ്ഞു വെച്ചു. ഗുരുവിടെ എന്ത് ചെയ്യുന്നു, അതിന്റെ സാരത്തെ ഗ്രഹിച്ചിട്ട് തന്റേതായ ഒരു ശൈലി പറയും. ഇത്തരം ദർശനങ്ങൾ നമ്മൾ ഏതൊരു കാര്യമായാലും, ഞാനിവിടെ ഇരുന്ന് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടേതായ രീതി ഗ്രഹിക്കുക. എന്നിട്ട് നിങ്ങൾ ആരോടെങ്കിലും പറയുകയാണെങ്കിൽ അത് നിങ്ങളുടേതായ രീതിയായിരിക്കും, ഞാൻ പറഞ്ഞതുപോലെ ആയിരിക്കണമെന്നില്ല. എല്ലാവർക്കും ഓരോരുടെ ശൈലികൾ, ഗുരുവിന്റെ ശൈലി, ഗുരു ആ ശൈലി പറയും. അതിൽ പല അപൂർവതകളും കാണുന്നില്ല, മറ്റൊന്നും മറ്റൊരിടത്ത് കാണാത്ത ചില വിശേഷതകളൊക്കെ അതിൽ കാണും. അത് ആര് പറഞ്ഞാലും കാണും. അതിനർത്ഥം അതിന് മുമ്പാരും പറഞ്ഞിട്ടില്ലാത്തതെന്നുള്ള അർത്ഥമല്ല. ഇതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. പിന്നെ പഴയതുപോലെ ഭാഷ എഴുതാനും വാദപ്രതിവാദം നടത്താനും ഗുരുവിന് സമയമില്ലായിരുന്നു, അതിന്റെ ആവശ്യമില്ലായിരുന്നു. ആ കാലമൊക്കെ പോയി. പഴയ കാലത്താണ് ഇതൊക്കെ തർക്കിച്ച് വാദിച്ച് ശരിയാക്കുന്നത്. ഗുരുവിന്റെ കാലം വന്നപ്പോൾ എന്താണോ വാദിക്കാനും ജയിക്കാനുമല്ല, ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുക, അപ്പൊ അതിന്റെ സാരത്തെ എടുത്ത് പറയുക. നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ വിശദീകരിച്ചോളൂ, ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ള നിലപാടാണ്. അപ്പൊ ഇതൊക്കെ വ്യാഖ്യാനമാണോ എന്ത് പറഞ്ഞു, ഒരുപാട് വ്യാഖ്യാനിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇത് മനസ്സിലാക്കണമെങ്കിൽ അദ്വൈതം മനസ്സിലാവും. ഇതൊക്കെ ഇതേപോലെ വാസിഷ്ഠത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വാസനാമയമായിരുന്നു, സ്വപ്നം പോലെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്, ഇതെല്ലാം പുതിയ കാര്യമല്ല. പിന്നെ പുതിയ കാര്യം എന്ന് പറയുന്നവർക്ക് എന്താണ്, അവർക്ക് ഇതിന്റെ പശ്ചാത്തലമോ പഴയ കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് പറയുന്നു. അപ്പോ ഇത് അങ്ങനെ വെളിപാടായിട്ട് വന്നതല്ല. പിന്നെ എങ്ങനെ വന്നു, വിചാരം ചെയ്ത് അങ്ങനെ വന്നതാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ അത് അസത്വം എന്ന് പറഞ്ഞാലും മനസ്സിലാക്കാം. ഇതെന്തായിരുന്നു അതിന്? പഴയ ആചാര്യന്മാർ പറയുന്നത് അവ്യാകൃത നാമരൂപം. ഇത് ശരിയാണ്. ഈ നാമരൂപങ്ങൾ പ്രപഞ്ചത്തെ പറയുന്ന നാമരൂപം എന്നാണ് പൊതുവെ പറയുന്നത്. ഇതൊന്നും പ്രകടമാകാതിരുന്ന അവസ്ഥ അങ്ങനെയാണ് അവ്യാകൃത നാമരൂപം. അതിനവിടെ ഗുരു പറഞ്ഞു വാസന അസത്ത് അല്ലെങ്കിൽ വാസന. അത് ഏറ്റവും രസകരമായ രീതി വ്യാഖ്യാനിക്കുന്നവര് ഒന്നാമത്തെ പദ്യവും രണ്ടാമത്തെ പദ്യവും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുന്നില്ല. ഒന്ന് ആസീ അസത് എന്ന് പറഞ്ഞാണ് രണ്ടാമത് വാസനാമയം എന്ന് പറഞ്ഞത്. വ്യാഖ്യാതാക്കൾ ശ്രദ്ധിക്കുന്നേയില്ല. ആ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്നുള്ള ബോധം ഇല്ല. അഗ്രേ എന്ന് പറഞ്ഞാൽ പലർക്കും അത് സൃഷ്ടിച്ച മുമ്പേ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുമ്പേ എന്നുള്ള അർത്ഥമല്ല. ഏറ്റവും മുമ്പേ അങ്ങനെ ഒരു മുമ്പേ ഇല്ല. മറ്റൊരു സൃഷ്ടിക്ക് ശേഷമാണ്. എന്നാൽ എന്തെങ്കിലും ഒരു യുക്തി അനുസരിച്ച് പറയുന്ന സിദ്ധാന്തങ്ങളെ വിശദീകരിക്കാൻ വേണ്ടി ഇതിനൊന്നും യുക്തിയില്ല. ഇവിടെ തന്നെ അറിയില്ല എന്നൊക്കെ പറയേണ്ടി വരും. ഇത് ഒടുവിൽ പറഞ്ഞാൽ മതിയല്ലോ അറിയില്ല. അത് അങ്ങനെയാണ്. കാരണം പ്രപഞ്ചത്തിന്റെ ഇതെങ്ങനെ ഉണ്ടായി എന്നിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പിറകിലോട്ട് പോയാണ് കണ്ടുപിടിക്കുന്നത്. അവിടെ നിന്ന് തുടങ്ങിയല്ല, അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇന്നത്തെ ഭൗതികശാസ്ത്രം അങ്ങനെയാണ്. പ്രപഞ്ചം അങ്ങനെ ഉണ്ടായി. അവര് പിറകിലോട്ട് പിറകിലോട്ട് വർഷങ്ങൾ വർഷങ്ങൾ വർഷങ്ങൾ ചിന്തിച്ച് എന്നിട്ട് അവർ പറയുന്നു 13.8 ബില്യൺ. ഒരു ബില്യൺ എന്ന് വെച്ചാൽ എത്രയാ അറിയാം? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? അറിയുന്നു എത്ര പേര് പഠിച്ചു? 10 വരെ. ഇത്രയും കേട്ടുണ്ട. കുറച്ചിറക്കിയാലോ 100 കോടിയിൽ നടത്താമെന്നോ? ആ അത് മതി കേൾക്കാം. അപ്പോ ഇത്രയും 10 കോടി വർഷങ്ങൾ മുമ്പ് എന്നാണൊരു കണക്കാണത്. കണക്കിലൂടെ പറയുന്നതാണ്, കണക്കുകൂട്ടി പറയുന്നതാണ്. അല്ല പറയുക അത്രയും ബില്യൺ കോടി വർഷം മുമ്പ് പോയി ആരെങ്കിലും ഇതൊക്കെ കണ്ടോ പ്രപഞ്ചം ഉത്പന്നമാകുന്നത്, അങ്ങനെയല്ല. ഇതൊക്കെ മാത്തമെറ്റിക്കലായ കാൽക്കുലേഷനാണ്. ശരി, ആ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ അറിയില്ല എന്നാണ് പറയുന്നത് ഭൗതികശാസ്ത്രം. തുടക്കത്തെ വിശദീകരിക്കാൻ പറഞ്ഞാൽ അവർ പറയും ഭൗതികശാസ്ത്രം കൊണ്ടത് ആ തുടക്കം വ്യാഖ്യാനിക്കാൻ സാധ്യമല്ല. ഇവിടെയും പറയുന്നത് എന്താണ്? അനാദി. രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒന്നറിഞ്ഞൂടാന്ന് പറയും, മറ്റുള്ളവർ അറിഞ്ഞൂടാതെ പറയാതെ അറിയാമെന്നുള്ള ഭാവത്തിൽ പറയും. ഇതാണ്, ഒരാള് ഭൗതികശാസ്ത്രം എന്ന് വെച്ചാൽ അറിവില്ലാതെ സമ്മതിക്കുന്നു, ഞാനതറിയത്തില്ല. ഓക്കെ, ഇവരറിവില്ല എന്ന് പറയത്തില്ല. അതിന് വേറെ എന്ത് പറയും? സ്വാമി അടുത്ത് ഏത് ചോദ്യം ചോദിച്ചാലും സ്വാമി ഉത്തരം പറയും. അറിയില്ലെങ്കിലും എന്ത് ചെയ്യും? ഉത്തരമെന്ന് പറഞ്ഞേ. അല്ല, എനിക്കറിയില്ല, എന്റെ വിഷയമല്ല എന്നൊരിക്കലും സമ്മതിക്കില്ല. എന്തുകൊണ്ട്? സ്വാമി സർവജ്ഞനല്ലേ, എല്ലാം അറിയുന്ന ആളല്ലേ. അപ്പൊ അറിയില്ല എന്നിങ്ങനെ പറയും. സ്വാമി പറയുന്ന തന്നെ ഉത്തരം. അപ്പോ ഇവിടെ പ്രവാഹാനാദിയാണ്, അതാണ് ഞാൻ പറഞ്ഞത്. പ്രവാഹാനാദിയാണ് എന്ന് വെച്ചാൽ അറിയില്ല, ഒരു തുടക്കം നിർണയിക്കാൻ പറ്റില്ല. ഭൗതികമായോ ആത്മീയമായോ ഇതിന്റെ തുടക്കം അറിയാൻ പറ്റത്തില്ലാണ് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞത്. ഏതാണോ ഏതാണോ പറഞ്ഞത്, കോഴിയാണോ മുട്ടയാണോ എന്ന് തുടക്കം ആർക്കും പറയാൻ പറ്റില്ല. ഒന്നും പറ്റില്ല, ഇതുവരെ പറ്റിയിട്ടില്ല, എന്റെ അറിവിൽ പറ്റിയിട്ടില്ല. ഞാൻ അറിയാതെ എങ്ങനെ പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഇപ്പൊ പരമേശ്വരൻ ആണ് സൃഷ്ടിച്ചതെന്ന് പറയുമ്പോൾ എന്താണ് സത്ത് ആയിരുന്നു എന്ന് പറഞ്ഞാലും അസത്തായിരുന്നു എന്ന് പറഞ്ഞാലും പരമേശ്വരനും ഒരുപോലെ തന്നെ പരമേശ്വരനെ ഇത് ബാധിക്കുകയില്ല എന്നുകൊണ്ട് ഇതാണ് പറഞ്ഞത്. സൃഷ്ടി എന്ന് പറയുന്നത് പരമേശ്വരൻ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും അതെന്താണ് മായാകാര്യമാണ്. പരമേശ്വരൻ മായയെ കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ്. പരമേശ്വരൻ ശുദ്ധനായി മായയ്ക്ക് എല്ലാ ദോഷങ്ങളും വന്നു എന്നുള്ള അതാണ് ഞാൻ പുരുഷനും സ്ത്രീയും തമ്മിലെ വ്യത്യാസം പറഞ്ഞത്. അപ്പോൾ ആ അതിനെ വാസനാമയമെന്ന് പറഞ്ഞാലും നാമരൂപങ്ങൾ പ്രകടമാകാതിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. കാരണം പ്രളയം എന്ന് പറയുന്നത് അതാണല്ലോ, എല്ലാം കൂടെ ലയിച്ചിരിക്കുകയല്ലേ പ്രകടമാകുന്നു. അതാണ് ഇതം ഭുവനം, ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ. വേണമെങ്കിൽ നമുക്ക് ഈ ഭൂമിയെക്കുറിച്ച് വേണമെങ്കിലും എടുക്കാം. കാരണം ഇനി പറയുന്ന ഒരു സ്ഥലത്ത് ഭൂമിയെക്കുറിച്ച് മാത്രം പറയുന്നു, അല്ലെങ്കിൽ സമ്പൂർണ്ണ പ്രപഞ്ചത്തെ എടുക്കാം. അഗ്രേ ഈ സൃഷ്ടിക്കുന്നു എന്ന് പ്രത്യേകം പറയും. അസദേവ അഗ്രേ ആസീ അസത്ത് തന്നെ ആയിരുന്നു. അസത്തിന് ശൂന്യം എന്നൊരർത്ഥമുണ്ട്. അസത്ത് ചിലയിടത്ത് അങ്ങനെ ഉപയോഗിക്കും, സാധാരണ അർത്ഥമല്ല, ചിലയിടത്ത് അങ്ങനെ ഉപയോഗിക്കും. അസത്ത് ഇവിടെ അർത്ഥമുണ്ട്. ഇനി അസത്തിന് മായ എന്നർത്ഥം അർത്ഥത്തോടെ യോഗിക്കും. അസത്ത് എന്ന് പറഞ്ഞാൽ മായ, ഇത് മായയായിരുന്നു, കേവലം മായ ആയിരുന്നു. പിന്നെന്താ ചെയ്തത്? പരമേശ്വര ഈശ്വരൻ എന്ത് ചെയ്തു? പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നർത്ഥം. പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും എന്നാണ്. വീണ്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വരന്റെ സ്ഥിരം പരിപാടിയായി. മുമ്പും ഇത് ചെയ്തിരുന്നു, മനസ്സിലായോ? ആണ് പുനഃ എന്ന് പറഞ്ഞാൽ വീണ്ടും. മുമ്പ് ഇത് പലതവണ ആവർത്തിച്ചു, എത്ര തവണയെന്ന് കണക്കില്ല. എന്തുകൊണ്ട്? അനാദിയാണ്. മുമ്പൊക്കെ എങ്ങനെയാണോ സൃഷ്ടിച്ചത് അതുപോലെ ധാതാവ് യഥാപൂർവം അകത്വയും. വേദത്തിലൊക്കെ പറയും ഈ കാര്യങ്ങൾ. സൃഷ്ടികർത്താവ് മുമ്പെങ്ങനെയായിരുന്നു അതുപോലെ തന്നെ വീണ്ടും സൃഷ്ടിച്ചു എന്നാണ്. ഇന്നത്തെ സൃഷ്ടി എന്ന് പറയുന്നത് സ്ഥിരം ഈശ്വരന്റെ പരിപാടിയാണ്. നൂതം ഉള്ളിലിരുന്ന നൂല് വലിച്ച നൂത്ത് എന്താണ് കളിച്ചതും സാദരം തനതുള്ളിലാക്കി രമിച്ചിടുമ്പടി മായ. ഈ പറയുന്ന കാര്യം തന്നെ അത് ചിലന്തി എങ്ങനെയാണോ നൂലിനെ വലിച്ചെന്ന് പറത്തി വീണ്ടും ഉള്ളിലേക്ക് കയറ്റി ഇത് ഇതോർണം നാഭിസൃജതേ ഗീർണതേ. ഇതൊക്കെ ഉപനിഷത്തിൽ പറയുന്ന കാര്യമാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അത് ഉപനിഷത്തിൽ പറയാന്ന് പറഞ്ഞാൽ അത് പഴയകാലത്ത് ഒരു ധാരണയിൽ പറയുന്നതാണ്. ചിലന്തി എന്ന് പറയുന്നത് നൂലിങ്ങനെ വലിച്ചെടുക്കും, അതിന്റെ പിറകിൽ ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയിൽ നിന്നത് നൂലിങ്ങനെ വലിച്ചെടുക്കും. ഈ അടുത്ത കാലത്ത് എനിക്ക് ഒരാളൊരു വീഡിയോ അയച്ചു, വായിൽ നിന്നും ചില ചിലന്തിയാണ് പുപ്പും ചിലന്തി വലയിങ്ങനെ പുപ്പ്. അത് 25 മീറ്റർ നീളത്തിൽ വരെ പുപ്പൊന്നാണ്. എന്നിട്ട് അതിനെന്തെങ്കിലും ഡാമേജ് വന്നോ എന്തെങ്കിലും പ്രശ്നം വന്നോ ശത്രുക്കൾ ആക്രമിക്കുകയോ ചെയ്താൽ ഇതെന്ത് ചെയ്യും? ഇതിനെ തിരിച്ച് ചുരുട്ടി അതിന്റെ കാറുകളെ ചുരുട്ടി വയ്ക്കും. ചിലത് അത് വെച്ചാൽ അതിന്റെ മുട്ടയെ പൊതിഞ്ഞു വയ്ക്കും. ചിലതത് തിന്നും, തിന്നതിന് ശേഷം വീണ്ടും ഉണ്ടാകും, വീണ്ടും തുപ്പും, അല്ലെങ്കിൽ ഗ്രന്ഥി കൂടെ പുറത്തെടുക്കും. അങ്ങനെ ചെയ്യും. അപ്പോ എന്നിട്ട് വലിച്ചെടുക്കും, തിരിച്ചകത്ത് കയറ്റുന്നു എന്നല്ല, ചുരുട്ടിയെടുക്കും എന്ന് മനസ്സിലാക്കും. തിന്നിട്ട് തുപ്പി കഴിഞ്ഞാൽ ശരി, അല്ലെങ്കിൽ തിന്നിട്ട് ഗ്രന്ഥി കൂടെ വീണ്ടും പുതിയ നൂലുണ്ടാക്കുക, എന്തായാലും ശരി. ഇത് ഉദ്ദേശിക്കുന്ന എന്താണ്? തിരിച്ചെടുക്കുന്നു, ഇടുന്നു. എന്തായാലും ചുരുട്ടിയെടുത്ത സംഗതി, തിന്നാനായാലും ശരി കളയാനായാലും ചുരുട്ടുന്നു. അപ്പോ അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ പ്രപഞ്ചത്തെ വിലയിപ്പിക്കുന്നു, വീണ്ടും സൃഷ്ടിക്കുന്നു. പുനഃ വീണ്ടും പഴയതുപോലെ തന്നെ, ഇത്രയും കാലം ചെയ്ത പോലെ മായ കൊണ്ടാണ് അതൊക്കെ സാധിക്കുന്നത്. പരമേശ്വരൻ എന്ത് ചെയ്തു? വീണ്ടും സർവം, സർവത്തെയും സങ്കല്പമാത്രേണ സ്വപ്നവ സർവം സസർജ്ജമാണ്. കേവല സങ്കല്പം കൊണ്ട്, സങ്കല്പം മാത്രം നമുക്ക് ഒരു സങ്കല്പം, ഈശ്വരൻ ഒരു സങ്കല്പമായി കിട്ടിക്കാം. സങ്കല്പം മാത്രം കൊണ്ട് സ്വപ്നത്തെ പോലെ സർവവും സർവത്തെയും സസർജ സൃഷ്ടിച്ചു. ഈശ്വര സൃഷ്ടി എന്ന് പറയുന്നത് കേവലം ഈശ്വരന്റെ സങ്കല്പമാണ്. അതാണ് ജീവനും ഈശ്വരനും തമ്മിൽ വ്യത്യാസം. നമ്മൾ സങ്കല്പിച്ചാൽ സൃഷ്ടിയാകത്തില്ല, ആവും. പിന്നെന്ത് കാര്യം എളുപ്പമായിരുന്നു? പിന്നെ മനുഷ്യൻ സുഖമായിരുന്നിട്ട് സങ്കല്പിച്ചു, എന്ത് സങ്കല്പിച്ചാൽ മതി, ഏത് കാര്യം? ഇവിടെ ഇരുന്നുകൊണ്ട് ഇഡലി എന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അത്, ദോശ എന്ന് പറഞ്ഞു അത്, ങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. അല്ലല്ല, അത് കുറച്ചങ്ങൾക്കും മടുക്കും, പിന്നെ സങ്കല്പിക്കില്ല. ഒരുപാട് ദിവസം എന്ത് പറ്റും? കുറച്ച് സങ്കല്പിച്ച പിന്നെ ഫ്രീ, സങ്കല്പിച്ചാൽ മാത്രം. ഈശ്വരനങ്ങനെയല്ല, സങ്കല്പം മാത്രം മതി, സങ്കല്പം മാത്രമാണ്. എന്തുകൊണ്ടാണത്? സങ്കല്പം മാത്രം കൊണ്ട് ഈശ്വരന് സൃഷ്ടിക്കാൻ കഴിയുന്ന എന്തോ എങ്ങനെയാണ്? ഈശ്വരൻ സർവജ്ഞനാണോ, സർവശക്തനാണോ, സത്യസങ്കല്പനാണോ? ഈശ്വരന് എല്ലാ സാമർഥ്യങ്ങളും ഉണ്ട്. ആ സാമർഥ്യങ്ങളുള്ളതുകൊണ്ടാണ് ഈശ്വരന് സങ്കല്പം കൊണ്ട് സൃഷ്ടിക്കാൻ കഴിയുന്നത്. നമ്മൾ സങ്കല്പിച്ചാൽ സൃഷ്ടി വരാത്ത, നമുക്ക് ആ സാമർഥ്യങ്ങളില്ല. സർവശക്തിത്വം നമ്മളുണ്ടാവും, സങ്കല്പശക്തി നമ്മളിലില്ല. നമ്മൾ സങ്കല്പിച്ച അത്ര തന്നെ സങ്കല്പിച്ചു കഴിഞ്ഞു. ഈശ്വരന് എല്ലാ സാമർഥ്യങ്ങളിലും ഈശ്വരൻ ഇരിക്കുന്നതുകൊണ്ട്, ഈശ്വരൻ സങ്കല്പിച്ച ആ സാമർഥ്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ആ സാമർഥ്യങ്ങളുടെ പൂർത്തീകരണമാണ് ഈശ്വരന്റെ സങ്കല്പം. എന്റെ വെറുതെ അല്ല, അതുകൊണ്ട് ഈശ്വരൻ സങ്കല്പിച്ചു കഴിഞ്ഞാൽ എന്തുവരുന്നു? ഈ ലോകം മുഴുവൻ സങ്കല്പം മാത്രം എന്ന് പറയുന്നതാണ്. ബാക്കിയെല്ലാം അവിടെ ഉണ്ട്. സങ്കല്പം മാത്രം എന്ന് പറഞ്ഞാൽ ഈശ്വരന് സങ്കല്പിച്ചതിന് ശേഷം ഒരു പ്രവൃത്തി ചെയ്യേണ്ട ആവശ്യമുണ്ട്. മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസം കാണിക്കാൻ പറയുന്നത്, ഈ പുസ്തകം ഉണ്ടാക്കിയത്, പുസ്തകം ഉണ്ടാക്കിയെന്ന് വെച്ചാൽ പുസ്തകം എഴുതിയ ആളായിക്കോട്ടെ, സങ്കല്പിച്ച മറ്റില്ല. പിന്നെ പേനയെടുത്ത് പേപ്പറെടുത്ത് അവിടെ ഇരുന്ന് കുത്തിയിരുന്ന് എഴുതണം. സങ്കല്പം മാത്രം കൊണ്ട് ഈ സംഗതി പുസ്തകമാകത്തില്ല, ഈ ഗ്രന്ഥമാകത്തില്ല. ഇനി പുസ്തകം തന്നെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് വേണം? ഒരാൾ സങ്കല്പിച്ചൊരു പുസ്തകം ഉണ്ടാകട്ടെ പോരാ, അല്ലെങ്കിൽ പുസ്തകത്തിന്റെ ഈ പേപ്പറിന്റെ അസംസ്കൃത വസ്തുക്കളെല്ലാം സംഘടിപ്പിക്കണം. അതിലൊരുപാട് പണിഞ്ഞ് അതിനെ പരത്തി പേപ്പറാക്കും. പേപ്പറാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രസ്സിൽ കൊണ്ടുപോയി അവിടെ ഒരുപാട് പണി ചെയ്യണം, എത്രയോ പേരുടെ പണി പ്രിന്റ് ചെയ്യണം. പിന്നെ അതിനെ കുത്തിക്കെട്ടും, പിന്നെ അതിനെ മാർക്കറ്റിലെത്തിക്കും, പിന്നെ അതിനെ വില കൊടുത്ത് വാങ്ങിയാലേ എനിക്ക് ഈ പുസ്തകം കിട്ടത്തു. വെറും സങ്കല്പം, ഒരാൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ പുസ്തകം ഇങ്ങനെ വരത്തില്ല. പിന്നെ അങ്ങനെ സങ്കല്പിച്ച് മനുഷ്യനുണ്ടാക്കാൻ പറ്റും ചില കാര്യങ്ങൾ. സങ്കല്പിച്ചുണ്ടാകുമെന്ന് വെച്ചാൽ അത് മാജിക്കിൽ പറ്റും, ഒരുതരം മാജിക്. എന്തെങ്കിലും മാജിക് കൈയടക്കം എന്നൊക്കെ പറയും. ആ മാജിക് കൊണ്ട് കാര്യങ്ങളെ ഉണ്ടാക്കാൻ ചിലരങ്ങനെ ഉണ്ടാക്കുന്നു. ആകാശത്തെ കൈവീശി എന്ത് ചെയ്യും, വാച്ചെടുത്തു കൊടുക്കും, മോതിരം എടുത്തു കൊടുക്കും. സങ്കല്പം മാത്രമാണ് അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ എടുത്തു കൊടുക്കുന്ന സാധനങ്ങളൊക്കെ എന്തായിരിക്കും? മേഡ് ഇൻ ചൈന, മേഡ് ഇൻ ജപ്പാൻ, രണ്ടു കൂടുതലും ജപ്പാനാണ്. വെറു സങ്കല്പം കൊണ്ടാണെങ്കിൽ മേഡ് ഇൻ ജപ്പാൻ എന്നെങ്ങനെയാ വരുന്നത്? അങ്ങനെ വരുന്നു. പണ്ടിവിടെ ഒരു മുൻ മന്ത്രി ഉണ്ടായിരുന്നു, ഇവിടുത്തെ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടായിരുന്നു, സ്കൂളിന്റെ മാനേജരൊക്കെ ആയിരുന്നു. പുള്ളി, പുള്ളിയുടെ കയ്യിൽ ഒരു വാച്ചുണ്ട്, എന്നെ കാണും. ഇതാണ്ടോ സ്വാമി സങ്കല്പ സൃഷ്ടിയിലൂടെ എനിക്ക് എടുത്തു തന്നാണ് എന്ന് പറഞ്ഞു. എടുത്തു തന്നാന്ന് പുള്ളിക്ക് ഒരാൾ വേറൊരാള് കൊടുത്തത്, അല്ല എനിക്കെടുത്തു തന്നല്ല. അപ്പൊ ഞാൻ വാച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിന് കമ്പനിയുടെ മുദ്രയുണ്ട്. ഞാൻ ചോദിച്ചപ്പോ നീ മുദ്ര എങ്ങനെ വന്നു? മുദ്രയില്ലാത്തൊന്ന് സങ്കല്പിച്ചാണ് ഉണ്ടാക്കിയെങ്കിൽ നമുക്ക് പറയാം മുദ്രയില്ലാത്ത സാധനം. ഇതങ്ങനെയല്ല, സങ്കല്പിച്ച് കൊടുത്തതെന്ന് തോന്നുന്നു. മുദ്രയുള്ള സാധനം. അപ്പൊ ഇതാരാ മുദ്ര, ആരാ കുത്തിയത്? ആരുടെ സങ്കല്പമാണ്? കമ്പനിയുടെ സങ്കല്പമാണ്, കമ്പനിക്കാർ കുത്തിയതാണ്. ഇതൊക്കെ ഒരു വിദ്യയാണ്, കൈയടക്ക വിദ്യ. കൈയടക്ക വിദ്യയാണ്, അതുപോലെ പറ്റും. അങ്ങനെ മനുഷ്യൻ എന്നാ ഇതേ ആൾക്കാർ തന്നെ ഇങ്ങനെ ഈ സങ്കല്പം കൊണ്ട് ഇതൊക്കെ സൃഷ്ടിക്കുന്ന ആൾക്കാർ സ്കൂൾ ഉണ്ടാക്കുന്നതും ആശുപത്രി ഉണ്ടാക്കുന്നതും ആശ്രമം ഉണ്ടാക്കുന്നതും എന്തിന് സ്വന്തം ഭക്ഷണം പോലും ഉണ്ടാക്കുന്ന പണിക്കാരെ വെച്ചിട്ടാണ്. കുറഞ്ഞ ഭക്ഷണം, സ്വന്തം ഭക്ഷണമെങ്കിലും സങ്കല്പത്തിൽ ഉണ്ടാക്കി കഴിച്ചെങ്കിൽ കുറച്ചു പേരുടെ ജോലി കുറയത്തില്ലേ? സ്വന്തം വയറ് കഴിക്കേണ്ട കാര്യമില്ല, സങ്കല്പം കൊണ്ടുണ്ടാക്കാൻ കഴിയുണ്ടെങ്കിൽ വയറെന്ത് ചെയ്താൽ മതി, നിറച്ചാൽ മതി. ഇനി വയറ് നിറയ്ക്കാതെ തന്നെ അവരെ സങ്കല്പിക്കാൻ എന്താണോ, എനിക്ക് വിശക്കാതിരിക്കട്ടെ, എന്റെ ആരോഗ്യം ഇരിക്കട്ടെ. അവർക്ക് സ്വന്തം ആരോഗ്യം പോലെ, സങ്കല്പം കൊണ്ടെല്ലാം ശ്രദ്ധിക്കുന്ന ആൾക്കാർക്ക് സ്വന്തം ആരോഗ്യം പോലും സങ്കല്പം കൊണ്ട് പറ്റില്ല. അവസാനം രോഗങ്ങളൊക്കെ പിടിപെടുന്നു, ഡോക്ടർ തന്നെ ചികിത്സിക്കുന്നു. സങ്കല്പം കൊണ്ടൊന്നും ശ്രദ്ധിക്കാൻ ഒന്നും ശ്രദ്ധിക്കാൻ കഴിയും. പിന്നെ മനുഷ്യന്റെ വിശ്വാസം വിശ്വസിക്കാണ്. എന്തുകൊണ്ട്? ഇപ്പൊ ഞാനൊരു വിദ്യ കാണിക്കുന്നു, ആ വിദ്യ എന്താണെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പലതും സങ്കല്പിക്കാം. നിങ്ങളുടെ കാണുന്നവരുടെ സങ്കല്പമാണ്, ചെയ്യുന്ന ആളുടെ സങ്കല്പമാണ്. മനസ്സിലായി? ഞാൻ ആകാശത്തു നിന്നൊരു വാച്ചെടുത്ത് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് നിങ്ങളെന്ത് ചെയ്യും? പലത് സങ്കല്പിക്കും. ഈ വാച്ച് അങ്ങനെ വന്നാണ്, ഇങ്ങനെ വന്നാണ്, അങ്ങനെ വന്നാണ്, ഇങ്ങനെ വന്നാണ്. അപ്പൊ വാങ്ങുന്നവന്റെ സങ്കല്പങ്ങളാ ഇതൊക്കെ. അല്ല, എടുത്തു കൊടുത്തയാളെന്നറിയാം ഇതിന്റെ ഒട്ടൊക്കെ എനിക്ക് എന്താണെന്നുള്ളത്. വാങ്ങുന്നവനെ ഈ ടെക്നിക്ക് അറിയത്തില്ല എങ്ങനെ അതിന് വന്നോന്നുള്ള കാര്യം. അതൊരു വിദ്യ, അത്ര പരിമിതമാണ്. അതുകൊണ്ട് എല്ലാം അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ശ്രദ്ധിക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? സാധനം അവനവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങുന്ന സാധനം അല്ലേ, കൈക്കുള്ളിൽ ഒതുങ്ങുന്ന സാധനം ശ്രദ്ധിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ സൃഷ്ടിക്കേണ്ടത് എന്തായിരിക്കണം? ശരി, ഇതാ ഒരു തേങ്ങ പിടിച്ചോ, സൃഷ്ടി സങ്കല്പിച്ച് സൃഷ്ടിച്ച് ആർക്കെങ്കിലും കൊടുക്കാറുണ്ട്? വേണ്ടിയിരുന്നാൽ ആൾക്കാർ പറയും എനിക്ക് തേങ്ങയും സൃഷ്ടിച്ച് തന്നിട്ടുണ്ടെന്നൊക്കെ പറയും. വേണ്ടിയുണ്ട് നടക്കുന്ന കാര്യം. അപ്പൊ അതൊരു വിദ്യയാണ്, അങ്ങനെ ഒരു വിദ്യയില്ലെന്ന് ഞാൻ പറയുന്നു. പോലൊട്ടൊക്കെ എനിക്ക് നമുക്കറിയത്തില്ല, അറിയാമെങ്കിൽ നമ്മളിപ്പോ ഇതൊക്കെ തെറ്റിച്ചു കൊടുത്തിട്ട് 10 കാശുണ്ടാക്കി അല്ലേ, തെറ്റിച്ചു കൊടുത്താൽ മതി, ആൾക്കാർ ഇഷ്ടം പോലെ കാശ്. അപ്പോ അങ്ങനെയുള്ള സൃഷ്ടി എന്ന് പറയുന്നത് ഒരു വിദ്യയാണ്, ടെക്നിക്ക്. കാരണം നമുക്കറിയാത്ത എന്തെല്ലാം കാര്യങ്ങൾ ആർക്കെല്ലാം അറിയാം? നമ്മളെല്ലാം അറിയുന്നുണ്ടോ? ഇല്ല. നമുക്ക് ആ വിദ്യ അറിയില്ല, ചിലർക്ക് ആ വിദ്യ അറിയാം, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഈ കമ്പനി സാധനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതല്ലാതെ സങ്കല്പം കൊണ്ടിവിടെ ആർക്കൊന്നും ഭൗതികമായ വസ്തുക്കളെ സൃഷ്ടിക്കാൻ പറ്റത്തില്ല. പിന്നെ അവിടെ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നവർ പറയാത് എന്താണോ ഊർജത്തെ വസ്തുവാക്കി മാറ്റുകയാണ് സങ്കല്പം കൊണ്ട്, അത് വരെ ചുമ്മാ നടക്കുന്ന കാര്യങ്ങളല്ല, അങ്ങനെയും നടക്കും. അതിന് അതിന്റെ സയൻസ് പറയാൻ ശ്രമിക്കുന്നു, സയൻസ് അനുസരിച്ച് അതൊന്നും നടക്കുന്നു. പ്രത്യേകിച്ച് സയൻസ് ഒന്നുമില്ല, അതൊരു വിദ്യ നടക്കും. പഠിച്ച ചിലപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? മനുഷ്യന് സങ്കല്പമുണ്ട്, പക്ഷെ സർവശക്തിത്വം, സർവജ്ഞത്വം, സത്യസങ്കല്പത്വം ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനുഷ്യനില്ല. പിന്നെ നമ്മൾ സങ്കല്പിച്ച പയ്യം പറഞ്ഞ പോലെ ചിലതൊക്കെ ശരിയാവും, ചിലത് ശരിയാവത്തില്ല, അത്രയോ. നമ്മൾ സങ്കല്പിച്ച പല കാര്യങ്ങളും ശരിയായിട്ടുണ്ട്, പിന്നെ ഒരുപാട് ശരിയാകാറില്ല, ഒരുപാട് കാര്യങ്ങൾ ശരിയാകാറില്ല അല്ലെ. നമ്മൾ സങ്കല്പിച്ചാൽ അതങ്ങ് നടക്കുമെന്നൊന്നും വിശ്വസിച്ചോളെ, ചിലത് നടക്കും, ചിലത് നടക്കാതിരിക്കും, നടന്നിരിക്കില്ല, നമ്മൾ സങ്കല്പിച്ചോണ്ടിരിക്കും, ചിലത് നടക്കും, ചില നടക്കത്തില്ല, അത്രയേ ഉള്ളൂ. മനുഷ്യന്റെ സങ്കല്പത്തിന് അങ്ങനെയുള്ള ശക്തിയേ ഉള്ളൂ. അപ്പൊ ഇത് പുസ്തകം ഉണ്ടാക്കിയാണോ? സങ്കല്പിച്ചിട്ടാ ഉണ്ടാക്കിയത്. പക്ഷെ അയാൾക്ക് എന്ത് ചെയ്തു? സങ്കല്പത്തെ തുടർന്ന് പ്രവൃത്തി വേണ്ടി വരും, ക്രിയ. എന്റെ പ്രവൃത്തിക്കനുസരിച്ചിട്ടാണ് അവസാനം ഈ പുസ്തകം ഈ രൂപത്തിലായിരുന്നു എന്റെ കയ്യിലെത്തിയത്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയുടെ ആവശ്യം ഇല്ല, സങ്കല്പം മാത്രം. സങ്കല്പിച്ചോ കാര്യം സങ്കല്പമാത്രേണ. പരമേശ്വരൻ എന്ത് ചെയ്തു? ഒരു സങ്കല്പം, നിന്റെ ഒറ്റയടി. അനുവിന് സങ്കല്പം കൊണ്ട് കാര്യം നടക്കുകയാണെങ്കിൽ പിന്നെ കാലതാമസമുണ്ട്. ഒരു നീണ്ട സങ്കല്പം മതി. അങ്ങനെ ഈ ഭൂമി കഴിഞ്ഞ സൃഷ്ടി പോലെ വീണ്ടും ആകട്ടെ എന്ന് സങ്കല്പിച്ചാൽ ഇതെല്ലാം വീണ്ടും എന്തായി? ഒറ്റ സങ്കല്പം. സങ്കല്പത്തിന് എത്ര സമയം വേണം? സെക്കൻഡ് മതി. സെക്കൻഡ് കൊണ്ട് എന്തായി? ഇതെല്ലാം പഴയതിലായി, പെട്ടെന്ന് ഒറ്റയടിക്കായി ഇതൊക്കെ സംഭവിക്കുന്നു. സങ്കല്പത്തിന് സങ്കല്പിക്കുന്ന സമയം മതി, സെക്കൻഡ് മതി, ഇതെല്ലാം വീണ്ടും പഴയതു. അപ്പോ ഈശ്വരനെ സംബന്ധിച്ച് അതൊരു വലിയ ജോലിയൊന്നുമില്ല, വെറുതെ ഒരു നേരം പോകും. ഒന്ന് സങ്കല്പിക്കുന്നു, പിന്നെ അവിടെ സമയം ഫ്രീ, പിന്നെ സങ്കല്പിക്കേണ്ട കാര്യമില്ല. എല്ലാ സങ്കല്പത്തിൽ വന്നു കഴിഞ്ഞു, തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തു? ഒറ്റ സങ്കല്പത്തിൽ വന്നു. അങ്ങനെയാണ് സൃഷ്ടി. പഴയകാലത്ത് വിശ്വസിച്ചിരുന്ന അങ്ങനെയാണ്. അതെല്ലാം ഇവിടെയും പറഞ്ഞു. കേവല സങ്കല്പം കൊണ്ട് ഈശ്വരന്റെ ഇതെല്ലാം സൃഷ്ടിച്ചു.